41-ാം ദശകം. ശൗരീകിരം കേട്ടത് നന്ദഗോപൻ പേടിച്ചു, പേടിച്ചു ഗൃഹത്തിലെത്തി. തകർത്തു വൃക്ഷങ്ങൾ കിടക്കുമെന്തോ കണ്ടാൻ ഭവാനിൽ ശരണാപ്തനായാൻ. വധുക്കൾ ചൊന്നാർ കഥ ഗോപരെല്ലാം ഭീ വിസ്മയാന്തത്വമിയെന്നു നിന്നാർ. നീ വീഴ്ത്തിയാ ഘോരവിശാചദേഹം മുറിച്ചു കത്തിച്ചിരു ദൂരദിക്കിൽ. കുടിക്കയാൽ നീ മുല അശരീരധൂമം വരക്കെ ജനമേവമോർത്താർ. ഇതെന്ത് അഖിൽചന്ദന ഗുൽഗുലു ചാർത്തുയർന്നിടും നല്ല സുഗന്ധമെങ്ങും എന്നോടു ചേർന്നാൽ. അകലത്തിലല്ല ഫലം ക്ഷണം കിട്ടിടുമെന്നു കാട്ടാൻ ഭാഗ്യം കലർന്ന പശുവർക്കു തീർത്തു സുഗന്ധിയായി പൂതനതൻ ശരീരം. കിടാവു ജീവിച്ചു പിശാചിൽ നിന്നു മറ്റത്ഭുതം ചവിരിയുരച്ചിതാദ്യം. ഇമ്മട്ടു വാഴ്ത്തി പശുപാലർ കാണുക തവാനനം പൂർണ്ണസുഖത്തിൽ മുങ്ങി. അമ്പാടിയിൽ ശ്രീ പരിവൃദ്ധമായി ശുഭങ്ങളുണ്ടായതു നാളി നാളിൽ. നീ വാഴ്കയാൽ ശ്രീകര വാസുദേവ ചരാചരങ്ങൾക്കഖിലം സുഖം താൻ. കഥിച്ചു നിൻ സുന്ദരരൂപകാസവൃത്താന്തമഗോപികൾ വീടുതോറും. കൃത്യങ്ങൾ തീർന്നാൽ തവ ദർശനാർത്ഥം വന്നാർ സുഖിച്ചാർ പതിവായി. ഇതെല്ലാം കിടാവു നോക്കിയിടുവതെന്നെയല്ലോ ചിരിപ്പതി കോമളൻ എൻ്റെ നേർക്കാം. വരൂ വരൂ നീട്ടിയ കൈകളാലേ എന്തെന്തു ചെയ്തില്ല വധുക്കൾ നിന്നെ. പൂമേ തൊടാൻ കൗതുകമേറിയോരാ ഗോപാംഗനാ പാടികൾ മാറി മാറി. ഗമിച്ചു നീയും പരിശോഭ തേടി ചെന്താരിനം പൂകിയ വണ്ടുപോലെ. അംഗത്തിലേറ്റി സ്ഥലമേ കിടുമ്പോൾ മന്ദം ഗതിക്കും മുഖമുറ്റുനോക്കും. യശോദ എന്തെന്തു ദിശാവിശേഷം ഭൂകീലകോ മാധവ കാത്തിടേണം.